സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ അദ്ദേഹം 12 അധികം 5 സൂത്രം 21 ദർശനാച്ച ഈ അധികരണം സിദ്ധാന്തപരമായി വ്യാഖ്യാനിച്ചു. ശ്രുതി രണ്ട് തരത്തിലുണ്ട്, സാകാരശ്രുതിയും നിരാകാരശ്രുതിയും. പക്ഷെ വിരോധമില്ല, സാകാരശ്രുതികൾ ഉപാസനയ്ക്ക് വേണ്ടിയാണ്, നിരാകാരശ്രുതികൾ ജ്ഞേയാർത്ഥമാണ്, തത്വത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. ആണ് തത്വം ആ സിദ്ധാന്തം. ഒരുപക്ഷി അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ചു. ഞാൻ 2 അധികരണമാക്കി. ആദ്യത്തെ അധികരണത്തിൽ ചർച്ച ചെയ്തത് പ്രപഞ്ചം നിരാകാരമാണോ സാകാരമാണോ. 2-ാമത്തെ അധികരണത്തിൽ ചർച്ച ചെയ്തത് പൂർവപക്ഷി ഇത് സൽലക്ഷണമാണോ അതേ ബോധലക്ഷണമാണോ. ഇങ്ങനെ 2 അധികരണമായി തിരിച്ച് 2 വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ശരിയല്ല എന്നിട്ട് പറഞ്ഞു അത്ര വയം ദാമഹ. ഞാൻ പറയാം, ഇത് സൽലക്ഷണമാണോ അതോ ബോധലക്ഷണമാണോ, സത്സ്വരൂപമാണോ ബോധസ്വരൂപമാണോ, ഇതിൽ എന്നുള്ള വിചാരം ശരിയല്ല. അത് സൽലക്ഷണമാണ്, ബോധലക്ഷണമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? വിജ്ഞാനഘന ശ്രുതിയുണ്ട്. ഇനി ബോധലക്ഷണമാണ് സല്ലക്ഷണമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അസ്തിത്വ ഉപലബ്ധവ്യ ശ്രുതിയുണ്ട്. കഥം വാ നിരസ്തസത്താകോ ബോധോഭ്യഗമ്യത. സത്താശൂന്യമായ ബോധം എന്താ അതിനർത്ഥം? ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ സത്താശൂന്യമായ ബോധം, സത്താരഹിതമായ ബോധം എന്നങ്ങനെ പറയാൻ കഴിയും. ബോധം, അറിവ്, അതിനെക്കുറിച്ചുള്ള ബോധവും അസ്ഥി എന്നാണ്. ബോധത്തെ അസ്ഥി എന്നാണ് അറിയുന്നത്. ഒരു വസ്തുവിനെ അസ്ഥി എന്നറിയുമ്പോൾ സത്താശൂന്യം എന്നെങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് അതെല്ലാം അബദ്ധചിന്തയാണ്. കഥം ആ നിരസ്ത സത്താകോ ബോധം അഭ്യുഗമ്യത. സത്താ നിരസ്തമായ ബോധം, സത്താരഹിതമായ ബോധം അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? നാം ഉഭയലക്ഷണമേവ ബ്രഹ്മേതി ശക്യം. ഇനി ഉഭയലക്ഷണം, ഉഭയം എന്ന് പറയുമ്പോൾ എന്താ വിശേഷത? ഉഭയം എന്ന് പറയണമെങ്കിൽ ഭേദം വേണം, എന്നാലും ഉഭയം എന്ന് പറയും. രണ്ടുണ്ടായാലേ ഉഭയം പറയാൻ പറ്റൂ. രാമകൃഷ്ണവും ഉഭവും, രാമനും കൃഷ്ണനും രണ്ടുപേരും. ഭേദമില്ലാത്തടത്ത് ഉഭയം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉഭയമാണെന്ന് പറയാൻ പറ്റില്ല. സത്തയും ജ്ഞാനവും രണ്ടും കൂടെ എന്ന് ബ്രഹ്മത്തെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് ഉഭയലക്ഷണമേ ബ്രഹ്മേരി ശക്തിമക്തം. പൂർവ്വ അഭ്യുപമ വിരോധ പ്രസംഗ മുമ്പ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. സത്വസമന്വയ അവിടെ ചർച്ച ചെയ്തതാണ്. അപ്പം അതൊന്നും ഇനി അതിന് വിരോധമായിട്ടൊന്നും ഇനിയൊന്നും പറയാനില്ല. പൂർവ്വ അഭ്യുഗമ വിരോധ പ്രസംഗം, മുമ്പ് എന്താണോ അംഗീകരിച്ച് അതിന് വിരോധം വരും. സത്താ വ്യാവൃത്തേന ച ബോധേന ബോധം വ്യാവൃത്ത സത്തയ വേദം ബ്രഹ്മ പ്രജ്ഞാന നസ്യ തദേവ പൂർവാധികരണ വിപ്രതിഷിദ്ധം സപ്രപഞ്ചത്വം ബ്രഹ്മണ പ്രസജ്ജീത. ബ്രഹ്മത്തെ കുറിച്ച് പറയേണ്ടതാണ്, സത്താരഹിതമായ ബ്രഹ്മം എന്നാ ബോധരൂപവുമാണ്. ബോധരഹിതമായ ബ്രഹ്മം എന്നാ സത്താരൂപവുമാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ അധികരണത്തിന് വിരുദ്ധമാകും ബ്രഹ്മം, സപ്രപഞ്ചത്വം ബ്രഹ്മത്തിന് വരും. സപ്രപഞ്ചത്വം അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഒരാപത്തിയാണ് അങ്ങനെ സ്വീകരിക്കുന്നത്. ബ്രഹ്മം സപ്രപഞ്ചമാണോ? സപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചേന സഹവർത്തത്തെ, പ്രപഞ്ചത്തോടൊപ്പം ബ്രഹ്മം നീക്കുകയാണെന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ദോഷം വരും? ദ്വൈതം. പണ്ട് ഒരു തരത്തിലും സപ്രപഞ്ചത്വം പ്രപഞ്ചസഹിതമായ ബ്രഹ്മം അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ അവിടെ പ്രപഞ്ചശൂന്യമായ ബ്രഹ്മമാണ്, അല്ലാതെ പ്രപഞ്ച സഹിതമായ ബ്രഹ്മമാണ്. അങ്ങനെ പ്രപഞ്ചസഹിതമായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അവിടെ ദ്വൈതം വരും, അല്ലാതെ സ്വീകാര്യമല്ല. സത്താ വ്യാവൃത്തേന ച ബോധേന, സത്താരഹിതമായ ബോധം, ബോധം വ്യാവൃത്തതയാ ച സത്തയ, ബോധരഹിതമായ സത്ത. ഇരട് ഏത് പക്ഷത്തെ സ്വീകരിച്ചാണ്? ഉപേദം ബ്രഹ്മ, അതോട് കൂടിച്ചേർന്നാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഇവിടെ ബോധരഹിതമായ സത്ത, സത്താരഹിതമായ ബോധം, അത് കൂടിച്ചേർന്നത് എന്ന് പറയുമ്പം അവിടെ രണ്ടു വന്നല്ലേ, സത്തയും ബോധവും എന്ന പ്രപഞ്ചവും, അതുപോലെ ബോധവും പ്രപഞ്ചവും. ഏതെങ്കിലും രണ്ടു വർഷത്തിൽ ഏതെങ്കിലും സ്വീകരിക്കേണ്ടി വരും. പ്രതിജ്ഞാനാനസ്യ, അങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം തദൈവ പൂർവാധികരണം വിപ്രതിഷിദ്ധം സപ്രപഞ്ചത്വം ബ്രഹ്മണ പ്രസഞ്ജിത്വം. മുമ്പ് അധികരണത്തിൽ നിരാകാരമായ ബ്രഹ്മം എന്ന് പറഞ്ഞു, ഇവിടെ അങ്ങനെയല്ല, സത്തായുക്തമായ ബ്രഹ്മം, ദ്വൈതം വന്നു, അല്ലെങ്കിൽ ബോധയുക്തമായ ബ്രഹ്മം, ദ്വൈതം വന്നു. മുമ്പ് പറഞ്ഞതിന് കാരണം, മുമ്പ് എന്താ പറഞ്ഞത്? ബ്രഹ്മം നിർഗുണമാണ്, അത് സത്തയോടുകൂടിയിരിക്കുന്നു അല്ലെങ്കിൽ ബോധത്തോടുകൂടിയിരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തർക്കികന്മാരും മറ്റും പറയുന്ന പോലെ പറയുന്നത് ആത്മാവിൽ ബോധമിരിക്കുന്നു, അതുപോലെ ആത്മാവിൽ സത്തയിരിക്കുന്നു എന്നാണ്. ദ്വൈതികളാണ് അങ്ങനെ കൽപ്പിക്കുന്നത്. അപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. സപ്രപഞ്ചത്വം ബ്രഹ്മണ പ്രസജ്ജീത, ശ്രുതത്വ തദോഷയിരിച്ച് പറയുന്നു. ശ്രുതിയിൽ അങ്ങനെയുണ്ട്, പ്രജ്ഞാനഘനം അസ്ഥിത്യവ ഉപലബ്ധവ്യ എന്നെല്ലാം പറയുന്നത് അങ്ങനെ അർത്ഥം എടുക്കണം. ബ്രഹ്മം സത്തയോടുകൂടിയതാണ്, ബ്രഹ്മം ബോധത്തോടുകൂടിയതാണ്. എന്നാ ഏകസ്യ അനേക സ്വഭാവത്വ അനുപത്തേഹേ, ഒന്ന് പല സ്വഭാവത്തോടുകൂടിയിരിക്കുക എന്ന് പറയുന്ന ഒരിക്കലും യോജിക്കത്തില്ല. ഒന്ന് പല സ്വഭാവത്തോടുകൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് പല സ്വരൂപത്തോടു കൂടിയിരിക്കുക. അത് ശരിയാകത്തില്ല. ബ്രഹ്മത്തെ ഏക രസം എന്ന് പറയുന്നത് ഏക സ്വഭാവമാണ്. അത് സത്താത്മകമായ ബ്രഹ്മം, ജ്ഞാനാത്മകമായ ബ്രഹ്മം അങ്ങനെ തിരിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ എന്താ ഭാഷകാരൻ ഉദ്ദേശിക്കുന്നത്? സത്യവും ജ്ഞാനമൊന്നും ബ്രഹ്മത്തിന്റെ ധർമ്മം അല്ല, അത് ഒന്ന് തന്നെ. തത്സ്വരൂപമാണ് ബ്രഹ്മം. അവിടെ ബ്രഹ്മത്തിൽ അങ്ങനെയുള്ള ധർമ്മങ്ങളൊന്നുമില്ല. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മം ഒന്ന്, അതിൽ പല ധർമ്മങ്ങളും സത്ത ജ്ഞാനം ഇതെല്ലാം ഉണ്ടെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സപ്രപഞ്ചത്വം. ബ്രഹ്മത്തിൽ ബ്രഹ്മമല്ലാതെ എന്തെങ്കിലും ഒന്നിനെ അംഗീകരിച്ച സപ്രപഞ്ചത്വം വരും. അദ്വൈതം പിന്നെയില്ല. ചോദിക്കപ്പോ പ്രപഞ്ചാനുഭവമോ? ഇവിടെ സസ്വരൂപമായ അല്ലെങ്കിൽ ബോധസ്വരൂപമായ ഏകമായ ബ്രഹ്മം എന്ന് പറയുന്നത് അല്ല. അനുഭവത്തിൽ വരുന്നതെല്ലാം നാനാത്വമാണ്. അപ്പൊ അങ്ങനെ അനുഭവത്തിൽ വരുന്നതുകൊണ്ട് ബ്രഹ്മത്തിൽ അത് സത്താത്മകമാണ്, സത്താസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണെന്ന് പറഞ്ഞാലും അവിടെ സപ്രപഞ്ചത്വം വരത്തില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ്? അതായത് ഒരുവന്റെ അനുഭവം ഇതാണ്, ഭേദമാണ്. ഭേദം അനുഭവമാണെങ്കിൽ അത് പിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അത് ശ്രുതി പറയേണ്ട കാര്യമുണ്ടോ? ബ്രഹ്മം വേറെയാണ്, പ്രപഞ്ചം വേറെയാണ് എന്നുള്ള കാര്യം ശ്രുതി ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അനുഭവത്തിൽ തന്നെ ഉള്ളതാണല്ലോ. അപ്പൊ ശ്രുതി ബോധിപ്പിക്കുന്ന എന്താണ്? ആ ഭേദത്തെ നിരാകരിച്ചുകൊണ്ടാണ് തത്വത്തെ ബോധിപ്പിക്കുന്നത്. അതാണ് മുഖ്യം. അങ്ങനെ ബോധിപ്പിക്കുന്നതാണ്, അതാണ് ഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഗ്രഹിക്കുന്നവൻ തൻ്റെ അനുഭവത്തെയാണോ അംഗീകരിക്കുന്ന, അതേ ശ്രുതി ബോധിപ്പിക്കുന്നവനാണ് എന്നുള്ളതാണ്. തൻ്റെ അനുഭവത്തെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അനുഭവത്തെ സ്വീകരിച്ചുകൊണ്ട് ദ്വൈതത്തെ സ്വീകരിക്കുക. ഇവിടെ ശ്രുതിയുടെ ആവശ്യമില്ല. അല്ല, ശ്രുതി ബോധിപ്പിക്കുന്നതാണ് സ്വീകരിക്കുന്നതെങ്കിൽ ദ്വൈതത്തെ നിരാകരിച്ചിട്ട് അദ്വൈതത്തെ സ്വീകരിക്കും. രണ്ടു വഴിയാണ്. അതുകൊണ്ട് ഏകസ്യ അനേക സ്വഭാവത്തെ അനുഭവം, ഒന്നിന് പല സ്വഭാവം വരത്തില്ല, ഒന്നിന് ഒരു സ്വഭാവമേ വരത്തുള്ളൂ. ബ്രഹ്മം ഏകരസമാണ്, അദ്വൈതമാണ്. ഇവിടെ രണ്ടാമതൊന്നില്ല. പിന്നെ അനുഭവമോ എന്താ സത്യം? ആ പറയുന്നു, അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് രണ്ടെന്നല്ല. അനുഭവം അസത്യമാണ്, അനുഭവം ബാധിതമാകുന്നു എന്നാണ്. അത് സത്യവ ബോധ ബോധയവച സത്ത അനയോ പരസ്പര വ്യാവർത്തിരസ്തീതി ദുച്ഛേദ തഥാപിക്കും സംലക്ഷണം ബ്രഹ്മം ഉത ബോധലക്ഷണം ഉത ഉഭയലക്ഷണം ഇത്യം വികല്പവും നിരാലംബനേവ സ്യ. പറയുന്നു, ശരി, എന്നാ പറയാം. സത്ത തന്നെയാണ് ബോധം, ബോധം തന്നെയാണ് സത്ത, ഇതിൽ ഭേദമൊന്നുമില്ല എന്ന് പറഞ്ഞാലോ? എന്നുവെച്ചാൽ ഭാഷകാരൻ പൂർവപക്ഷിയെ കൊണ്ട് തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സിദ്ധാന്തത്തിലെത്തിക്കുകയാണ്. പൂർവപക്ഷി തുടങ്ങിയിടത്തുനിന്ന് മാറി അവസാനം ചോദ്യങ്ങൾക്ക് സമാധാനം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ സിദ്ധാന്തത്തിലെത്തിച്ചേരും. അങ്ങനെ സ്വീകരിക്കാം, ബോധം തന്നെ സത്ത, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. സിദ്ധാന്തത്തെ പൂർവക്ഷിക്ക് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് പറയുന്നു ബോധം തന്നെ സത്ത, സത്ത തന്നെ ബോധം. ശരി, അങ്ങനെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ വികല്പങ്ങളൊന്നും അവിടെയില്ല. ബ്രഹ്മം ബോധലക്ഷണമാണ്, അതോ സത്താലക്ഷണമാണ്, അതോ ഉഭയലക്ഷണമാണ്, ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രസക്തിയില്ല. ഇതങ്ങ് സ്വീകരിച്ചാൽ മതി. അദ്വൈതമാണ് അവിടെ, അതിരിക്തമായി ഒന്നും ഇല്ല എന്ന് ബോധിച്ചാൽ മതി. അത് സത്യവ ബോധ ബോധയവ ച സത്ത നാനയോഹോ പരസ്പര വ്യാപൃത്തിരസ്തി. ഇവയ്ക്ക് പരസ്പര ഭേദമില്ല. ഇത് യദ്യുച്ചേത എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, പുരോഷിയോട് പറയുകയാണ്, അഥാപി ഹിംസൻ ലക്ഷണം ബ്രഹ്മോദ ബോധലക്ഷണം ഉദോ ഉഭയലക്ഷണം ഇത്യായം വികല്പോ നിരാലംബന. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് സൻലക്ഷണമാണോ ബോധലക്ഷണമാണോ ഉഭയലക്ഷണമാണോ, ഇത്തരം വികല്പങ്ങളെല്ലാം നിരാലംബനാവും. എവിടെയാണ് ഈ വികല്പങ്ങൾക്കൊരാശ്രയമില്ല. ബ്രഹ്മത്തിൽ ഇതൊന്നും സത്യമില്ല എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം എന്ന് പറയുന്ന ഈ വികല്പത്തിന് ബ്രഹ്മത്തിൽ യാതൊരു സ്ഥാനവുമില്ല. ഈ വികല്പം നിരാശ്രയമാണ്, അസത്യപ്രതീതിയാണ് എന്നോട് പറയും. അനുഭവപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടൊരിക്കലും ദ്വൈതം വരത്തില്ല. അസത്യം കൊണ്ടൊരിക്കലും സത്യത്തിൻ്റെ ന്യൂനതയെ സംഭവിക്കുന്നു, ദ്വൈതം ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. ദ്വൈതം വരണമെങ്കിൽ ഇതിനെ സത്യമായി സ്വീകരിക്കണം. അപ്പോൾ അനുഭവത്തിൽ ദ്വൈതമുണ്ട്, അതുകൊണ്ട് സത്യമായ പ്രപഞ്ചമുണ്ടെന്നല്ല ഇവിടെ പറയുന്നു. അനുഭവത്തിൽ ദ്വൈതമുള്ളത് അസത്യമാണ്, അദ്വൈതമാണ് സത്യമായിരിക്കുന്നത്. സൂത്രാണിതു ഏകാധികരണത്വേനൈവ അസ്മാഭിർ നീതാനി. അതുകൊണ്ട് ഈ സൂത്രങ്ങളെല്ലാം ഒരധികരണമാക്കിയാണ് ഞാൻ വ്യാഖ്യാനിച്ചത്. സൂത്രാണിതു ഏകാധികരണത്വേനൈവ, ഒരധികരണമായിട്ടാണ് അസ്മാവി. എന്നാൽ നീതാനി നയിക്കപ്പെട്ടതെന്ന് വെച്ചാൽ വിശദീകരിക്കപ്പെട്ടത്. അഭിജ ബ്രഹ്മവിഷയാസു ശ്രുതിഷു ആകാരവത് അനാകാര പ്രതിപാദനേന വിപ്രതിപന്നാസു അനാകാരേ ബ്രഹ്മണി പരിഗ്രഹീത അവശ്യം വക്തവ്യ ഇതിരേഷാം ശ്രുതീനാങ്കിതി. ബ്രഹ്മ വിഷയാശുശ്രുതിഷു, ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന ശ്രുതികൾ, അത് ആകാര ബ്രഹ്മത്തെക്കുറിച്ചും പറയുന്നു, നിരാകാര ബ്രഹ്മത്തെക്കുറിച്ചും പറയുന്നു. രണ്ടു തരത്തിൽ ശ്രുതിയുണ്ട്. അപ്പോൾ അനാകാര ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന ശ്രുതികൾ, അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ ആകാര ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന ശ്രുതി, അതിൻ്റെ താല്പര്യം എന്താണെന്നൂടെ പറയേണ്ടി വരും. ഇവിടെ പൂർവക്ഷിയും ബ്രഹ്മത്തെ അനാകാരമായി ആണ് ശ്രുതി പറയുന്നതെന്ന് അംഗീകരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആകാരശ്രുതികളുടെ താല്പര്യം എന്താണ്, അതുകൂടെ പറയേണ്ടി വരും എന്ന് പൂർവക്ഷിയോട് പറയുന്നു. അഭിജ ബ്രഹ്മവിഷയാസു ശ്രുതിഷു ആകാരവത് അനാകാര പ്രതിപാദനേന പ്രതിപന്നാസു. എങ്ങനെയാണോ ആകാരവത്തായ ശ്രുതികളുള്ളത് അതുപോലെ തന്നെ അനാകാരത്തെക്കുറിച്ച് പറയുന്ന ശ്രുതികൾ ഉള്ളപ്പോൾ വിപ്രതിപന്നാസു, അകാരശ്രുതികളെ പോലെ തന്നെ അനാകാരശ്രുതികളും ഉള്ളതുകൊണ്ട് വിപ്രതിപത്തി ഒന്ന് രണ്ടഭിപ്രായമാണ്. അനാകാരേ ബ്രഹ്മണി പരിഗ്രഹീതേ, അനാകാര ബ്രഹ്മത്തെ സ്വീകരിച്ചു, അതാണ് ശ്രുതിയുടെ താല്പര്യം. അവശ്യം വക്തവ്യ ഇതരേസാം ഇതരാസാം ശ്രുതിനാം ഗതി. അപ്പോൾ അനാകാര ബ്രഹ്മത്തെ സ്വീകരിച്ചപ്പോൾ ആകാര ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന ശ്രുതികളുടെ താല്പര്യം എന്താണ്, അതിൻ്റെ പ്രാമാണികത എന്താണ്, അത് പറയണം. താദർഥ്യേന പ്രകാശവച്ച ഇത്യാദീനി സൂത്രാണി അർത്ഥവത്തരാണി സമ്പദ്യത. അതിനു വേണ്ടിയിട്ടാണ് പ്രകാശവച്ച തുടങ്ങിയ മുമ്പ് പറഞ്ഞ സൂത്രങ്ങളെല്ലാം പ്രയോജനമുള്ളതായി തോന്നുന്നു. എന്നുവെച്ചാൽ അനാകാര ശ്രുതികളുടെ താല്പര്യം നിശ്ചയിച്ചു, ആകാരത്തെക്കുറിച്ച് പറയുന്ന ശ്രുതികളുടെ താല്പര്യം എന്താണ്, സിദ്ധാന്തി പറഞ്ഞത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടായി തന്നെ എടുക്കണം. അനാകാരശ്രുതികൾ ജ്ഞേയാർത്ഥം തത്വത്തെ അറിയാൻ, ആകാരശ്രുതികൾ ഉപാസനാർത്ഥം. ഇത് സ്വീകരിക്കുകയാണ്, സ്വീകരിക്കണമെന്നാണ്. എന്നുവെച്ചാൽ ഭാഷകാരൻ എങ്ങനെയാണ് ഈ ശ്രുതികളെ വ്യാഖ്യാനിച്ചിട്ട് ഈ അദ്വൈത തത്വത്തെ വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് ഇനി നാം മനസ്സിലാക്കേണ്ടത്. ശ്രുതി പ്രമാണമെന്ന് പറയുന്നുണ്ടല്ലോ, ശ്രുതികളിൽ നിന്ന് തന്നെ ഈ അർത്ഥം കിട്ടണ്ടേ. അപ്പൊ ഇതാണ് താൻ സ്വീകരിച്ചിരിക്കുന്ന ഒന്നാണ്. താദർഥ്യേന അതിനു വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ അനാകാരശ്രുതികളുടെ അർത്ഥം മനസ്സിലാക്കി, അതുപോലെ ആകാരശ്രുതികളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രകാശവച്ച ഇത്യാദിനി സൂത്രാണി അർത്ഥവത്തരാണി സമ്പദ്യന്തി. പ്രകാശവച്ച മുമ്പ് വന്ന സൂത്രം, ആ സൂത്രങ്ങൾ പ്രയോജനവത്തായി തീരുന്നത്. യഥാപ്യാഹുർ ആകാരവാദിന്യൂപി ശ്രുതേഹ പ്രപഞ്ച വിലയമുഖേന അനാകാരപ്രതിപത്യർത്ഥായ അനാപ്രതകർത്ഥായി തഥവിന്ന സമീചീനം ഇവ ലക്ഷ്യത്തെ. ഇനി ചിലർ പറയുന്നത് ആകാരവത്തായ ശ്രുതികൾ നിർഗുണം ബ്രഹ്മത്തെ അല്ല, അനാകാരവത്തായ ശ്രുതികൾ നിർഗുണം ബ്രഹ്മത്തെ കാണിക്കുന്നു, ആകാരവത്തായ ശ്രുതികളും അതിനെ തന്നെ കാണിക്കുന്നു എന്നാണ്. ആകാരവത്തായ ശ്രുതികളും നിർഗുണം ബ്രഹ്മത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെയും താല്പര്യം അത് തന്നെയാണ്. അതിനോട് ഭാഷകാരൻ യോജിക്കുന്നുണ്ട്. അനാകാര ശ്രുതികൾ നിർഗുണ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു, ആകാരശ്രുതികൾ ഉപാസനയാണ് ബോധിപ്പിക്കുന്നത്, അല്ല നിർഗുണ ബ്രഹ്മത്തെ അല്ല. ഇതാണ് ഭാഷകാരന്റെ സിദ്ധാന്തം. അത് പറയാൻ വേണ്ടി പറയുന്നു. ശരി, അനാകാരശ്രുതികൾ നിർഗുണ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു, ആകാരശ്രുതികൾ അങ്ങനെ നിർഗുണ ബ്രഹ്മത്തെ ബോധിപ്പിക്കും. പറയുന്നു അത് പ്രപഞ്ചവിലയദ്വാരം. ഈ പ്രപഞ്ചവിലയം എന്ന് പറയുന്നത് രണ്ടു തരത്തിലർത്ഥം പറയാം. ഒന്ന് പ്രപഞ്ചത്തെ വിലയിപ്പിക്കുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം പലരും പറയാറുണ്ടല്ലോ ഇങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടായി, അങ്ങനെ പ്രപഞ്ചമുണ്ടായി, ഈ പ്രപഞ്ചത്തെ വിലയിപ്പിക്കുന്നതാണ് മോക്ഷം. എങ്ങനെ വിലയിപ്പിക്കും? സമാധി. പ്രപഞ്ച വിലയോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണെങ്കിൽ ഭാഷകാരൻ പറയും അത് ശരിയാകത്തില്ല. അങ്ങനെ വിലയിപ്പിക്കുന്നവരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഒരിക്കലും ശരിയാകത്തില്ല. പിന്നെ പ്രപഞ്ച വിലയത്തിന്റെ അർത്ഥം നിഷേധം എന്നാണെങ്കിൽ ഇവിടെ ആ അർത്ഥത്തെ എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുകയാണ് ആദ്യം. അനാകാരശ്രുതികൾ നിർഗുണ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത് പോലെ ആകാരശ്രുതികളും പ്രപഞ്ചത്തെ നിഷേധിച്ചുകൊണ്ട് നിർഗുണ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. നമുക്കൊന്നും എന്താ ഇത് സ്വീകരിച്ചാൽ എന്താ അദ്വൈതമല്ലേ പറയുന്നല്ല, അത് സ്വീകരിക്കാൻ പറ്റില്ല, ശ്രുതിക്ക് വിരോധം വരും. ആകാരശ്രുതികൾ പലതരത്തിലുള്ള ഉപാസനകൾ പറയുകയാണ്, പലതരത്തിലുള്ള ഫലങ്ങൾ അതിനുണ്ട്. അതുകൊണ്ട് ശ്രുതിക്ക് വിരോധമായ ഒരർത്ഥം സ്വീകരിക്കാൻ പാടില്ല. അതിൻ്റെ അർത്ഥങ്ങളെല്ലാം അങ്ങനെ തന്നെ സ്വീകരിക്കണം, അതാണ് വിശദീകരിക്കുന്നത്. അല്ലാതെ അത് പ്രപഞ്ചത്തെ നിഷേധിച്ചിട്ട് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നവയാണത് എന്ന് പറയാൻ പാടില്ല എന്നാണ്. അതുപോലെ അത് വിശദീകരിക്കും എങ്ങനെയാണ് നിഷേധം, ഇവിടെ എങ്ങനെയാണ് നിഷേധിക്കുന്നതെന്ന് പറയും. യഥപ്യാവുർ ആകാരവാദിന്യോ അഭിശ്രുതേഹ, സാകാരശ്രുതികൾ പ്രപഞ്ചവിലയമുഖേന, പ്രപഞ്ചവിലയദ്വാര എന്നുവെച്ചാൽ പ്രപഞ്ചത്തെ നിഷേധിച്ചിട്ട് അനാകാര പ്രതിപത്യർത്ഥ അനാകാര ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏവ എന്ന പ്രതകർത്ഥ, അതിന് വേറെ അർത്ഥമല്ല. ഇതി തത് പിന്നെ സമീചീനം, അതും സമീചീനമല്ല. ലക്ഷ്യത്തിൽ ഇതും ഇവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചവിലയം എന്ന് പറഞ്ഞ ഒരു സംഗതി, ദൃശ്യപ്രപഞ്ചം വിലയിച്ചു പോകും എന്തെങ്കിലും സംഗതികളിലൂടെ എന്ന് പറയുന്ന, അതിനെ ഭാഷകാരൻ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു സംഗതി ഭാഷകാരന്റെ സ്ഥാനത്ത് എന്താ സ്വീകരിക്കുന്നത്? ബാധ. അത് വിശദീകരിക്കും, ബാധയെ സ്വീകരിക്കുന്നു രജ്ജു സർപ്പത്തെ പോലെ. സർപ്പം അസത്യമാണെന്ന് ബോധിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും അങ്ങനെ അസത്യമാണെന്ന് ബോധിച്ചാലും ശരി, ഭ്രാന്തി അസത്യമാണെന്ന് ബോധിച്ചാലും വീണ്ടും അത് പ്രതീതമാകുന്നില്ലേ, പ്രപഞ്ചം വീണ്ടും നിൽക്കത്തില്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യാം? പ്രപഞ്ചത്തെ അങ്ങ് വിലയിപ്പിച്ചു കളയാം, ശല്യം തീർന്നല്ലോ എന്നുള്ളതാണ്. അതൊരബദ്ധധാരണയാണ്. പ്രപഞ്ചം വിലയിപ്പിക്കാൻ ഒന്ന് അതിൻ്റെ ആവശ്യമില്ല, പ്രപഞ്ചത്തെ വിലയിപ്പിക്കേണ്ട കാര്യം ഇല്ല. രണ്ട്, ഇനി ആരെങ്കിലും പ്രപഞ്ചത്തെ വിലയിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരമ അബദ്ധമാണ്. ആരെങ്കിലും അങ്ങനെ ഒരു അവകാശവാദം പറയുകയാണ്, ഞാൻ പ്രപഞ്ചത്തെ വിലയിപ്പിച്ചു അല്ലെങ്കിൽ എൻ്റെ ഗുരു പ്രപഞ്ചത്തെ വിലയിപ്പിച്ചു, വിലയിപ്പിക്കണമെങ്കിൽ എന്തായാലും സമാധി പോകണം. സമാധി പോയി പ്രപഞ്ചത്തെ വിലയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് പരമാബദ്ധമാണെന്നാണ് ഭാഷകാരൻ പറയുന്നത്. എന്നുവെച്ചാൽ നടക്കാത്ത കാര്യമാണ്, വെറുതെ പറയുകയാണ്. ഇയാൾ വിലയിപ്പിച്ചു എന്ന് പറയുന്നത് എന്താണ്? ഇയാൾ ഉറങ്ങിപ്പോയി. ഇതാ പറയുന്നത് വിലയിപ്പിച്ചു, ഉണർന്നിട്ട് പറയും ഞാൻ പ്രപഞ്ചത്തെ വിലയിപ്പിച്ചു എന്ന്. ശരിയല്ലെന്നാണ്. ഇനി വിലയെന്ന് പറയുന്നതിന് അങ്ങനെ ഒരർത്ഥം പറയുന്നില്ല, നിഷേധിച്ചു എന്ന് പറയുന്നു. സാകാരശ്രുതികളും പ്രപഞ്ചത്തെ നിഷേധിച്ചിട്ട് നിരാകാര ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. ശ്രുതി അർത്ഥത്തെ അങ്ങനെ തിരിച്ചു മറിച്ചു ഒന്നും വ്യാഖ്യാനിക്കാൻ പാടില്ലെന്നാണ് ഭാഷകാരൻ പറയുന്നത്. തദവിന്ന സമീചീനം, പ്രപഞ്ച നിഷേധത്തിലൂടെ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു സാകാരശ്രുതി, അത് ശരിയല്ല. അതും ശരിയാണെന്ന് തോന്നുന്നില്ല. നമ്മൾ സാറിന് പറയുന്നില്ലേ, നിങ്ങളീ പറയുന്നതും ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് സമർത്ഥിക്കാൻ പോകുന്നു എന്നർത്ഥം. ഒരാളൊരു കാര്യം വലിയ കാര്യമായി പറയുമ്പം അത് അസംബന്ധമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ആദ്യം അവരെ ഒന്ന് സമാധാനിപ്പിച്ച് പറയുക, നിങ്ങൾ പറഞ്ഞത് ശരി, പക്ഷെ അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തള്ളു കിട്ടും. അങ്ങനെ മുഖമുടച്ച് മറുപടി പറയാൻ പാടില്ല, അതൊരു നയം. അങ്ങനെ പറഞ്ഞിട്ട് എന്നെ പൂർവപക്ഷിക്ക് സഹിക്കുന്നില്ല കഥം എന്നാ ചോദിക്കുന്നു. താൻ എന്താ പറഞ്ഞത്? നയിപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. എന്താ ദേഷ്യം വരുന്നു? ഇത് കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. കുറച്ച് ഭവ്യതയോടെ വിനയത്തോടു കൂടി വേണം പൂർവപക്ഷിയോട് സംസാരിക്കാൻ. ഉച്ചിന്തി യഥാ യുക്താ ഹ്യസ്യ ഹരേഹ ശത ദശ ഇത്യയം വൈ ഹരയോ അയം വൈ ദശ ച സഹസ്രാണി ബഹൂനി ച അനന്താനി ച ഇത്യേവമാദേഹ തേ ഭവന്തി പ്രവിലയാർത്ഥാഃ തദേതദ് ബ്രഹ്മ അപൂർവം അനവരം അനന്തരം അബാഹ്യം ഇതി ഉപസംഹാരാഃ. ഏ പുനരുപാസനാ വിധാനാധികാരേ പ്രപഞ്ച ഉച്യന്തേ യഥാ മനോമയ പ്രാണശരീരോ ഭാരോ ഇത്യേവമാദയോ നാതേഷാം പ്രവിലയാർത്ഥത്വം. ഭാഷകാരൻ പറയുന്നു അത് പറയാം. ശ്രുതി തന്നെ വിലയാർത്ഥമുള്ള ശ്രുതിയുണ്ട്, അങ്ങനെ അല്ലാത്തതുകൊണ്ട് പ്രപഞ്ച വിലയാർത്ഥം അംഗീകരിക്കാം. പ്രപഞ്ച വിലയാർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥം? പ്രപഞ്ച നിഷേധാർത്ഥം. പ്രപഞ്ച നിഷേധാർത്ഥമുള്ള ശ്രുതികളുമുണ്ട്, അത് പറയുന്നു, ഞാനത് അംഗീകരിക്കുന്നു. അത് എവിടെ? ജ്ഞേയമായ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത്, ആ പ്രകരണത്തിൽ സാകാരശ്രുതികളുണ്ടെങ്കിൽ അതെല്ലാം പ്രപഞ്ചത്തെ നിഷേധിച്ച് ബ്രഹ്മതത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ ഉപാസനാ പ്രകരണത്തിൽ സാകാരശ്രുതികളുണ്ടെങ്കിൽ അതെല്ലാം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ നിർഗുണ ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. എന്നുവെച്ചാൽ നിർഗുണ ബ്രഹ്മ ബോധക വാക്യങ്ങളെ ശ്രുതിയിലുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപാസന ആരി? ഉപാസനയ്ക്ക് അധികാരിയായിട്ടുള്ളവൻ എന്ത് ചെയ്യും? അപ്പോൾ ഉപാസനാപരകങ്ങളായ വാക്യങ്ങളുടെ താല്പര്യം അത് തന്നെ, ഉപാസനയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് നിഷേധിക്കുന്നു. അപ്പോ പൂർവക്ഷോട് പറയുന്നത് ആകാരശ്രുതികൾ പ്രപഞ്ച നിഷേധത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അത് ശരിയല്ല. അതില് രണ്ടു തരത്തിലുണ്ട്. പരവിദ്യ പ്രകരണത്തിലുള്ള ആകാരശ്രുതികൾ പ്രപഞ്ച നിഷേധത്തിന് വേണ്ടിയും അപരവിദ്യ പ്രകരണത്തിലുള്ള ശ്രുതികൾ ഉപാസനയ്ക്ക് വേണ്ടിയും വേർതിരിച്ചു മനസ്സിലാക്കും. അവിടെയും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഭാഷകാരൻ എങ്ങനെയാണോ ജ്ഞേയ ബ്രഹ്മത്തെ അംഗീകരിക്കുന്നു, അതുപോലെ ഉപാസി ബ്രഹ്മത്തെ അംഗീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്വൈതത്തിൽ വരുന്ന ഈ ഭേദം, ജ്ഞേയം ഉപാസ്യം എന്നുള്ള ഈ ഭേദം, ജ്ഞാനം ഉപാസന എന്നുള്ള ഭേദം. ഇത് പലരും മനസ്സിലാക്കാതെ അദ്വൈതം വ്യാഖ്യാനിക്കുന്നതാണ് കുഴപ്പം വരുന്നത്. ഈ ഭേദത്തെ നമ്മൾ തുടക്കം പോലെ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഈ അദ്വൈത തത്വത്തെ മാത്രം പറയുന്ന പ്രകരണ ഗ്രന്ഥങ്ങൾ, ചെറിയ കൈപ്പുസ്തകങ്ങളുണ്ടല്ലോ, അതിന് ഈ ഉപാസനയെക്കുറിച്ചൊന്നും പരാമർശിക്കാറില്ല. അപ്പം അതുമാത്രം പഠിക്കുന്നവർ, കോഴ്സിന് പഠിക്കുന്നവർ, ഉപാസന എന്ന് പറയുന്നത് ഒരിക്കലും തലയിൽ കയറത്തില്ല. എന്താണ് ഉപാസന എന്ന് പറയുന്നത്? അതിൻ്റെ പ്രാധാന്യം എന്താണ്? ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേർന്നതാണ്. ഞാനും ഉപാസനയും രണ്ടും കൂടെ ചേർന്നതാണ്. പലയിടത്തും വിദ്യ എന്നുള്ള ശബ്ദം ഉപാസനയ്ക്കാണ് ഭാഷകാർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, ഏഹി പരവിദ്യാധികാരേ കേചിത് പ്രപഞ്ച ഉച്ചന്തേ. പരവിദ്യാധികാരത്തിൽ എന്ന് പറഞ്ഞാൽ നിർവാധിക ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അതാണ് പരവിദ്യ. ആ പ്രകരണത്തിൽ കേചിത് പ്രപഞ്ച, ചില പ്രപഞ്ചത്തെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നാനാത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നുവെച്ചാൽ അവിടെ ഏകത്വത്തെക്കുറിച്ചല്ല പറയുന്നു, നാനാത്വത്തെക്കുറിച്ചും പറയുന്നുണ്ട്. സർവം ഖൽവിദം ബ്രഹ്മ തജ്ജലാനിതി ശാന്ത ഉപാസീത. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത് ഈ പറയുന്നത്, യുക്താഹ്യസ്യ ഹരേ ശത ദശൈത്യയം വൈ ഹരയു അയം വൈ ദശച സഹസ്രാണി ബഹൂനി ച അനന്താനി ച. അസ്യ പരമാത്മനഃ, ഈ പരമാത്മാവിന് ഓട് യുക്തങ്ങളായിരിക്കുന്നു, ചേർന്നിരിക്കുന്നു. എന്താണ് ഹരേഹ? ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ ജീവഭാവത്ത്. ശതാദശ ഇത്യയം, ശതാദശ ഇതി പത്ത് നൂറ് എന്നിങ്ങനെ. പത്തെന്ന് പറയുന്ന ഒരു ജീവനല്ല, നൂറെന്ന് പറയുമ്പോൾ അനേക ജീവന്മാരിൽ. നൂറെന്ന് വെച്ചാൽ അനന്തം ഇന്ദ്രിയങ്ങൾ. ഒരാൾക്ക് പത്തേ ഉള്ളൂ, മറ്റുള്ളവരിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഇങ്ങനെ പത്തുനൂറ് ഇന്ദ്രിയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അനേക ജീവഭാവത്തിലിരിക്കുന്നു. അയം വൈ ഹരയോ അയം വൈ ദശച്ച സഹസ്രാണി ബഹുവിനിച്ച അനന്താനിച്ച പറയുന്നു. ആ പരമാത്മാവ് തന്നെയാണ് ഹരേഹ, ഇന്ദ്രിയങ്ങളായിരിക്കുന്നത്. എന്നുവെച്ചാൽ അവിടെ ഭേദമില്ല. ഇത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, തദ്ദേത ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം അയമാത്മാ ബ്രഹ്മ സർവാനുഭൂ. ഇതെല്ലാം ഇവിടെ പറയുന്നതാണ്. അപ്പൊ ഇത് പരവിദ്യയെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് പറയുന്നു, അയം വൈ ദശ, ആ പരമാത്മാവ് തന്നെയാണ് ദശ സഹസ്രാണി ബഹൂനി അനന്താനി എല്ലാമായിരിക്കുന്ന ആ പരമാത്മാവ് തന്നെ. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും എല്ലാമായിരിക്കുന്നത് പരമാത്മാവ് തന്നെ. അതാണ് അയം വൈ ഉറപ്പിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സർവവും ആ പരമാത്മാവാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഹരേഹ, ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറയുന്നു. എന്നുവെച്ചാൽ ബ്രഹ്മത്തിന്റെ സാകാര രൂപത്തെ കുറിച്ച് പറയുകയാണ്. ഇത്യവമാദേഹ തേ ഇത് ഉപാസനാ പ്രകടനത്തിൽ പറഞ്ഞതുകൊണ്ട് തേ ഭവന്തി പ്രവിലയാർത്ഥ, ഇത് നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അല്ല, ബ്രഹ്മവിദ്യാ പ്രകടനത്തിൽ പറഞ്ഞതുകൊണ്ട്. ആദ്യം പറഞ്ഞല്ലോ, ഏഹി പരവിദ്യാധികാരി, നിർഗുണ ബ്രഹ്മവിദ്യയെക്കുറിച്ച് പറയുന്നിടത്ത് സാകാരത്തെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ ആകാരങ്ങൾ എന്താണ് ഇവിടെ? ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രകടനത്തിൽ പറഞ്ഞതുകൊണ്ട് തേ ഭവന്തി പ്രവിലയാർത്ഥ, വിലയോ എന്ന് പറയുന്നത് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇത് പല സ്ഥലത്തും വരും, വിലയോ ഈ ശബ്ദം. അപ്പൊ വിലയോ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ധരിക്കുന്ന അർത്ഥം എടുക്കാൻ പാടില്ല, ഇനിയും വരും. എന്നാൽ നിഷേധാർത്ഥമെന്ന് പറഞ്ഞുകൂടെ, പക്ഷെ ഭാഷകാരൻ അങ്ങനെ പ്രയോഗിച്ചു, പ്രവിലയോ എന്നാ പറഞ്ഞു. വ്യാഖ്യാതാക്കളെല്ലാം അത് പറയുന്നുണ്ട്. അത് നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്തുകൊണ്ട്? കാരണം നിർഗുണം ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ മറ്റെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നീതി നീതി എന്ന് നിഷേധിക്കുക ചെയ്യുന്നു. എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു? തദ്ദേത് ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം. അവിടെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അപൂർവം ന വിദ്യതേ പൂർവം അസ്യ, എന്താണ് സമാസം? എങ്ങനെ? എങ്ങനെയാ? ആ, ഒന്ന് ഉറച്ചു പറഞ്ഞ്. നഞ്ഞു അസ്ഥിയർത്ഥാനാം വാച്ച് വാച ഉത്തരപത്രോ. അപ്പൊ അവിടെ നിഷേധിച്ചിരിക്കുകയാണ്. അപൂർവം, പൂർവം എന്ന് വെച്ചാൽ കാരണം, കാരണമില്ല, കാരണമില്ലാത്തതാണ്. അതിനാണ് അതിൻ്റെ എങ്ങനെ അർത്ഥം കിട്ടുന്നു എന്നുള്ള നിയമങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. അപരം, കാര്യമില്ല. അവിദ്യതെ പരം അസ്യ അനപരം ബ്രഹ്മ. അനന്തരം, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? വിജാതീയമായ എന്തെങ്കിലും ഉണ്ടോ? അതുമില്ല. ബ്രഹ്മത്തിൽ വിജ്ഞാനഘനം പ്രജ്ഞാനഘനം എന്നല്ലേ പറയുന്നു. അബാഹ്യം, ഇനി പുറത്തെന്തെങ്കിലും ഉണ്ടോ? അതുമില്ല. ഉള്ളിലുമില്ല, പുറത്തും. നിത്യുപസംഹാരാദെന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് ഇവിടെ എന്തൊക്കെ സാകാരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതെല്ലാം നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് സ്വീകരിക്കുക. അപ്പൊ സാകാരശ്രുതികൾ നിഷേധത്തിന് വേണ്ടിയാണെന്ന് പൂർവപക്ഷി പറയുന്നവരോട് ഭാഷ്യക്കാരനെ യോജിക്കുന്നു. അത് ഇവിടെ എല്ലായിടത്തുമില്ല, ബ്രഹ്മവിദ്യാപ്രകടനത്തിൽ. ഏ പുനരുപാസനാവിധാനാധികാരേ പ്രപഞ്ചാവുച്ചന്തേ യഥാ മനോമയ പ്രാണശരീരോ ഭാരൂപൈത്യമാതയോ നേഷാം പ്രവിലയാർത്ഥത്വന്യായം. ഇവിടെ മനോമയ പ്രാണശരീരോ ഭാരൂപ എന്ന് പറയുന്നത് പൂർവക്ഷി വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് മനോമയൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിനെയും നിഷേധിച്ച് അത് കേവലം മനോമയനാണ്. പ്രാണശരീരം എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം നിഷേധിച്ചത് പ്രാണശരീരനാണ്, മനസ്സിനെയും നിഷേധിച്ചു. ഭാരൂപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകാശരൂപെന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം നിഷേധിച്ച് പ്രകാശത്തെ അംഗീകരിച്ചു. ഇത്തരത്തിൽ നിഷേധാർത്ഥം എന്നാണ് പൂർവക്ഷി പറയുന്നത്. പറയുന്നു അങ്ങനെയല്ല, ഇത് ഉപാസനയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല. ഏ പുനരുപാസനാ വിധാനാധികാരി, ഉപാസന വിധിച്ചിരിക്കുന്ന അധികാരത്തെ പ്രപഞ്ച ഉച്ചയന്തേ, ഭേദത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെ? യഥാ മനോമയ പ്രാണശ, മനോമയനാണ്, സങ്കല്പമയനാണ് എന്നർത്ഥം. പ്രാണശരീരനാണ് ഭാഷകാരൻ പറയുന്നത്. പ്രാണശരീരം എന്ന് വെച്ചാൽ ജ്ഞാനശക്തി ക്രിയാശക്തിയോടുകൂടിയവനാണ്. ഭാരൂപനാണ്, ഇവിടെ ഇങ്ങനെ ഈശ്വരനെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ ധ്യാനിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ധ്യാനിക്കണം ഈശ്വരനെ, അങ്ങനെയാണ് മനസ്സിലാക്കി ധ്യാനിക്കേണ്ടത്. ദൈവമാദേവന തേഷാം വിലയാർത്ഥത്വം തന്നെയാണ്. അത് നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അല്ല. എന്തുകൊണ്ട് സക്രതും കുർവീത ഇത്യവൻ ജാതീയകേന പ്രകൃതിയനൈവ ഉപാസന വിധീനാം തേഷാം സംബന്ധ. ഇവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ശ്രുതി വരുന്നത്, തജ്ജലാനിധി ശാന്ത ഉപാസീത, അതിവിടെയാ വരുന്നത് ശാന്തവീത. സ ക്രതും കുർവീത, ക്രതു നിശ്ചയം, ഇങ്ങനെ നിശ്ചയിക്കുക. കാരണം എങ്ങനെയാണോ തത്വജ്ഞാനത്തിന് നിശ്ചയം വേണ്ടത്, അതുപോലെ ഉപാസനയ്ക്കും വേണം നിശ്ചയം. അല്ലെങ്കിൽ എങ്ങനെ ഉപാസിക്കും? ഇപ്പൊ സങ്കല്പമയനാണ് ജ്ഞാന ക്രിയാശക്തികളോടുകൂടിയവനാണ്, ഇങ്ങനെ ഈശ്വരനെ ഉപാസിക്കുക. അതുകൊണ്ടാണ് ഈശ്വരനെ ഉപാസിക്കുന്നിടത്ത് പുരാണങ്ങളിലും ഒരുപാട് വർണ്ണിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം വർണ്ണിക്കുന്നത്. അത് ആ ധാരണ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവിടെ അവസാനം പറഞ്ഞു സക്രതും കുർബീത. ഇതിനാണ് മുമ്പിൽ വരുന്നത് തജ്ജലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിടത്തല്ല ഇവിടെ തജ്ജലാനിധി ശാന്തോപാസീന എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്യവൻ ജാതീയകേന പ്രകൃതിയനേവ ഉപാസന വിധീന തേഷാ സംബന്ധം. അപ്പൊ ഇവിടെ പ്രകൃതത്തിൽ ഉപാസന വിധിയാണുള്ളത്, ഉപാസീത എന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ ഇതിനൊക്കെ സംബന്ധം ഉപാസന വിധിയോടാണ്. അപ്പൊ ഇവിടെ ഒന്നും നിഷേധിക്കേണ്ട, ശ്രുതി എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ കണ്ണടിച്ചുകൊണ്ട് ധ്യാനിക്കുക. ഇത് ഉപാസ്യ ബ്രഹ്മത്തെക്കുറിച്ച് പറയുകയാണ്. മുമ്പ് പറഞ്ഞത് ജ്ഞേയ ബ്രഹ്മത്തെക്കുറിച്ചാണ്. രണ്ടും ഒന്ന് തന്നെ, രണ്ട് ബ്രഹ്മമില്ല, ഒന്ന് തന്നെ. പക്ഷേ ഉപാസകനെ സംബന്ധിച്ച് ഉപാസ്യമായ ബ്രഹ്മം, അറിയുന്നവനെ സംബന്ധിച്ച് ജ്ഞേയമായി. അതുകൊണ്ടങ്ങനെ ഭേദം പറയുന്നു. ശ്രുത്യാച ഏവൻ ജാതീയഗാനാം ഗുണാനാം ഉപാസനാർത്ഥത്തെ അവകല്പമാനേ എന്നാ ലക്ഷണയാ പ്രഭുലയാർത്ഥത്വം അവകല്പത്തെ. കാരണം ഇവിടെയൊക്കെ സക്രതും കുർവീത, നിശ്ചയിക്കുക, ഉപാസീത എന്നീ ശ്രുതി നേരിട്ട് ഉപാസനയെ നിർദ്ദേശിക്കുമ്പോൾ അതിനെ തള്ളിക്കളഞ്ഞിട്ട് ലക്ഷണ അർത്ഥത്തെ സ്വീകരിച്ച് ഇതൊക്കെ നിഷേധാർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തത്വത്തെ ഇവിടെയും ഗ്രഹിക്കണം, നിർഗുണത്വത്തെ എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. വാച്യാർത്ഥത്തിന് തടസ്സം വന്നാലേ ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കാവൂ. ഇവിടെ ഉപാസീത എന്ന് പറയുന്ന വാച്യാർത്ഥത്തിനൊരു തടസ്സമില്ല, അതുകൊണ്ട് അത് തന്നെ സ്വീകരിക്കും. ഇപ്പോൾ ഭാഷകാരൻ പറയുന്നതനുസരിച്ച് ഉപാസനാ പ്രകടനത്തിലുള്ളതെല്ലാം ഉപാസിക്കാൻ, പരാവിദ്യ പ്രകടനത്തിലുള്ളതെല്ലാം അറിയാൻ ഈ വ്യത്യാസമുണ്ട്. ശ്രുത്യാച ഏവഞ്ചാതീയഗാനം ഗുണാനാം ഉപാസനാർത്ഥത്തെ അവകല്പമാനി. ഇത് ഉപാസനാർത്ഥം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണയാ പ്രതിവിലയാർത്ഥത്വം അവകല്പ, ലക്ഷണയിലൂടെ നിഷേധാർത്ഥത്വത്തെ സ്വീകരിക്കാൻ പാടില്ല. സർവേഷാഞ്ച സാധാരണ പ്രബലയാർത്ഥത്വേ സതി അനുഭവത്തെ തത്പ്രധാനത്വാതിഥി മിനിഗമന കാരണവചനം അനവകാശം സ്യാത്. കാരണം കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞു എന്താണ് അനുഭവത്തേവ, സാകാരശ്രുതിയും നിരാകാരശ്രുതിയുണ്ട്. അപ്പോൾ നിരാകാരശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കണം എന്നിങ്ങൾ പറഞ്ഞതിന് എന്താ വിനിഗമന? അതിനോടെ പറഞ്ഞു ബ്രഹ്മം അരൂപകത്താണ്, അസ്തുലാനാണ് അഹ്രസ്വം എന്ന് പറയുന്നു. ആ വാക്യങ്ങളിലൂടെ അരൂപ ബ്രഹ്മത്തെ തന്നെ ഗ്രഹിക്കണം എന്നെടുക്കണം. അങ്ങനെ രണ്ട് പക്ഷം വരണമെങ്കിൽ എന്ത് വേണം? ഉപാസനാർത്ഥമായ ശ്രുതികളും വേണം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ രണ്ടു പക്ഷത്തിൽ ഒന്നിനെ തീരുമാനിക്കും? അരൂപദേവ എന്ന് പറയും. രണ്ടു വർഷത്തിൽ ഒന്നിനെ നിഷേധിച്ചിട്ട് ഒന്നിനെ സമർത്ഥിക്കുകയാണ്. അരൂപദേവ ബ്രഹ്മ അരൂപവത്താണ്, ലസ്തൂലം അനണു തുടങ്ങിയവയെല്ലാം ജ്ഞാനാർത്ഥമാണ്. പിന്നെ ബാക്കിയുള്ളത് രണ്ടു വർഷം പറയും ഉപാസനാർത്ഥം. ഇങ്ങനെ പറയണമെങ്കിൽ എല്ലാം നിർഗുണം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പം ഭാഷ്യകാരൻ അങ്ങനെ നിർബന്ധമല്ല, എന്താണ് ശ്രുതിയിൽ എല്ലായിടത്തും നിർഗുണം ബ്രഹ്മത്തെയാണ് ബോധിപ്പിക്കുന്നതെന്നില്ല, സഗുണം ബ്രഹ്മത്തെയും ബോധിപ്പിക്കുന്നുണ്ട്, അതും അംഗീകരിക്കാം, ഉപാസനയും അംഗീകരിക്കാം. സർവേഷാം ച സാധാരണ പ്രബലയാർത്ഥത്വേ, സർവവും നിഷേധാർത്ഥമെന്ന് വന്നു കഴിഞ്ഞാൽ അരൂപവേ ദേഹ ഹി തത് പ്രധാനത്വാതിഥി വിനിഗമന കാരണം വചനം വിനിഗമന എന്നാണ്. നിർഗുണ ബ്രഹ്മത്തെ എന്തുകൊണ്ട് ഇവിടെ സ്വീകരിക്കണം? അസ്തുലം അനണു തുടങ്ങിയ കാരണത്തിൽ അനന്താ യുക്തി കാരണമായ വചനം എന്നുവെച്ചാൽ ഈ സൂത്രം അനവകാശം സ്യ, ഇത് നിരവകാശമായി, ഈ സൂത്രത്തിന് അർത്ഥമില്ലാതെ വരും. മാത്രമല്ല ഫലമപ്യേഷാം യഥാ ഉപദേശം ക്വചിത് ദുരിതക്ഷേഹ ക്വചിത് ഐശ്വര്യ പ്രാപ്തി ക്വചിത് ക്രമമുക്തി ഇത്യവഗമ്യതേവ ഉപാസനാവാക്യാനാം ബ്രഹ്മവ്യാഖ്യാനാം ച ന്യായം ഏകവാക്യത്വം. അതുകൊണ്ട് ഈ ഉപാസനാവാക്യങ്ങൾക്കെല്ലാം ഫലങ്ങൾ പറയുന്നുണ്ട്. ചിലടത്ത് പറയുന്നു ദുരിത പാപക്ഷയത്തിന് വേണ്ടി ഉപാസിക്കുക, ചിലടത്ത് പറയുന്നു ഐശ്വര്യപ്രാപ്തിക്ക് വേണ്ടി ഉപാസിക്കുക, ചിലടത്ത് പറയുന്നത് ക്രമമുക്തിക്ക് വേണ്ടി ഉപാസിക്കുക. സദ്യമുക്തി സാധ്യമല്ല, ക്രമമുക്തി ഉപാസിക്കുന്നു. ഇങ്ങനെ ഫലങ്ങൾ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പ്രയോജനം വേറെയാണ്. ഉപാസനാവാക്യം ബ്രഹ്മവാക്യങ്ങളുടെ കാര്യം പറയുന്നുണ്ട്, എന്താണ് അത്? സദ്യോമുക്തിയാണ്. അവന് പിന്നെ മരണശേഷം എവിടെയെങ്കിലും പോയി മുക്തി നേടേണ്ട ആവശ്യമുണ്ട്? അവനറിഞ്ഞപ്പോ തന്നെ മുക്തനായി. ആ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് രണ്ടിനെയും സ്വീകരിക്കണം എന്നാണ്. ഫലമപ്യേഷം യഥാ ഉപദേശം, ഉപാസനവാക്യങ്ങളുടെ ഫലവും യഥാ ഉപദേശം ശ്രുതി നിർദ്ദിഷ്ടമായ രീതിയിലാണ്. ക്വചിത് ദുരിതക്ഷ, ചിലടത്ത് പാപക്ഷയം, ക്വചിത് ഐശ്വര്യപ്രാപ്തി, ചിലടത്ത് ഐശ്വര്യപ്രാപ്തി, ക്വചിത് ക്രമമുക്തി, ചിലടത്ത് ക്രമമുക്തി, ത്യവഗമ്യതയും. അതുകൊണ്ട് ഉപാസന എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതിന് ഫലവുമുണ്ട്. അതഹ പാർത്ഥകർത്ഥ്യം ദൈവ ഉപാസനാവാക്യാണ്. ഉപാസനാവാക്യങ്ങളുടെ അർത്ഥം വേറെയാണ്, അതിൻ്റെ പ്രയോജനം വേറെയാണ്. ബ്രഹ്മവാക്യാനാംശ, ബ്രഹ്മവാക്യങ്ങളുടെ അർത്ഥം വേറെയാണ്, അതിൻ്റെ പ്രയോജനം വേറെയാണ്. ന്യായം എന്ന ഏകവാക്യത്വം, അതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർന്ന് ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. എല്ലാം നിഷേധാർത്ഥകമായി നിർഗുണ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അതിന് ഏകവാക്യത്വം പറയാൻ പാടില്ല. അനേക വാക്യങ്ങൾ ഒരർത്ഥത്തെ തന്നെ ബോധിപ്പിക്കുമ്പോഴാണ് അവിടെ ഏകവാക്യത്വം വരുന്നത്. ഇന്നല്ല ക്രമമുക്തി എന്ന് പറയുന്നത് ഉപാസനയുടെ ഫലമാണ്. നിർഗുണ ബ്രഹ്മത്തെ ബോധിച്ചാൽ സദ്യോ മുക്തി, ഇതിനോട് ക്രമമില്ല. സഗുണ ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നതിന് വേണ്ടി.